بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه والاه. قال المصنف أبو زكريا يحيى بن شرف النووي رحمة الله عليه: فاضل الذكر. قال عن أبي ذر رضي الله عنه أيضا أن أناسا من أصحاب رسول الله صلى الله عليه وسلم قالوا للنبي صلى الله عليه وسلم: يا رسول الله، ذهب أهل الدثور بالأجور، يصلون كما نصلي، ويصومون كما نصوم، ويتصدقون بفضول أموالهم. قال: أوليس قد جعل الله لكم ما تصدقون؟ إن بكل تسبيحة صدقة، وكل تكبيرة صدقة، وكل تحميدة صدقة، وكل تهليلة صدقة، وأمر بالمعروف صدقة، ونهي عن منكر صدقة، وفي بضع أحدكم صدقة. قالوا: يا رسول الله، أيأتي أحدنا شهوته ويكون له فيها أجر؟ قال: أرأيتم لو وضعها في حرام أكان عليه وزر؟ فكذلك إذا وضعها في الحلال كان له أجر. رواه مسلم. أبو ذر الغفاري رضي الله عنه إمام مسلم نيفيدنا ചെയ്യുന്നതാണ് ഈ ഹദീസ്. എന്താണ് പറയുന്നത്? അബൂ ദർ ഗിഫാരി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്ന ഉനാസ മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബിമാരിൽപ്പെട്ട കുറച്ച് ആളുകൾ വന്നിട്ട് ഖാലൂലിൻ നബി റസൂലുള്ളാഹിയോട് ചോദിച്ചു: അള്ളാഹുവിൻ്റെ ദൂതരെ, ദഹബ അഹ്ലു ദുസൂരി ബിൽ ഉജൂർ, സമ്പന്നരായ ആളുകൾ പ്രതിഫലം മുഴുവൻ വാരിക്കൂട്ടി, യുസല്ലൂന കമാ നുസല്ലി, അതെങ്ങനെയാണ് ഞങ്ങളെപ്പോലെ സമ്പന്നരായ ആളുകളും നമസ്കരിക്കും, വയസൂമൂന കമാ നസൂം, ഞങ്ങളെപ്പോലെ അവർ നോമ്പ് പിടിക്കും, വയത്തസദ്ദക്കൂന ബി ഫുദൂലി അംവാലിഹിം, ഞങ്ങൾക്ക് കഴിയാത്ത കാര്യമാണ് അവർ ചെയ്യുന്നത്, അത് വയത്തസദ്ദക്കൂന ബി ഫുദൂലി അംവാലിഹിം, അവരുടെ അടുക്കലുള്ള ആവശ്യം കഴിഞ്ഞുള്ള സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുകയാണ്, ധർമ്മം ചെയ്യുകയാണ്. കാല അപ്പം വിശ്രദാസിമാതങ്ങൾ ചോദിച്ചു: അവലൈസ കത് ജാലല്ലാഹു ലക്കും മാ തസദ്ദഖൂൻ, നിങ്ങൾക്കും സദക്ക ചെയ്യാൻ പറ്റിയ കാര്യം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ട് റസൂലുള്ള പറയാണ്: ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സദക്ക, നിങ്ങൾ ചൊല്ലുന്ന ഓരോ തസ്ബീഹും സദക്കയാണ്, വകുല്ലു തക്ബീറത്തിൻ സദക്ക, നിങ്ങൾ പറയുന്ന ഓരോ തക്ബീറുകളും സദക്കയാണ്, വകുല്ലു തഹ്മീദത്തിൻ സദക്ക, നിങ്ങൾ പറയുന്ന ഓരോ അൽഹംദുലില്ലയും സദക്കയാണ്, വകുല്ലു തഹ്ലീലത്തിൻ സദക്ക, നിങ്ങൾ പറയുന്ന ഓരോ ലാ ഇലാഹ ഇല്ലല്ലയും സദക്കയാണ്, വഅംറും ബിമഅറൂഫിൻ സദക്ക, നന്മ കൽപ്പിക്കുന്നത് സദക്കയാണ്, വനഹിയുൻ അം മുങ്കരിൻ സദക്ക, തിന്മയെ വിരോധിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്നത് സദക്കയാണ് എന്ന് മാത്രമല്ല, വഫി ബുദി അഹദിക്കും സദക്ക, നിങ്ങളുടെ വികാരശമനത്തിൽ പോലും പൂർത്തീകരണത്തിൽ പോലും നിങ്ങൾക്ക് സദക്കയുണ്ട്. ഖാലു യാ റസൂലുള്ളാ, അത് കേട്ടപ്പോൾ സഹായിമാർക്ക് അത്ഭുതമായി. അവർ ചോദിച്ചു: അയ്യത്തി അഹദുന ശഹവത്തുഹു വയകൂനു ലഹു ഫിഹ അജർ, ഞങ്ങൾ ഞങ്ങളുടെ വികാര പൂർത്തീകരണത്തിന് ചെല്ലുന്നതിൽ പോലും ഞങ്ങൾക്ക് പ്രതിഫലമോ? ഖാല അപ്പോൾ റസൂലുള്ളാ പറഞ്ഞു: അറായിത്തും ലഹു വദഹ ഫി ഹറാമിൻ അകാന അലൈഹി വിസ്ർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളത് ചെയ്യുന്നത് തെറ്റായ മാർഗത്തിലൂടെയാണെങ്കിൽ അയാൾക്ക് പാപമുണ്ടാകുമോ? ഫകദാലിക ഇദാ വദഹ ഫിൽ ഹലാൽ, അതേപോലെ തന്നെ അയാൾ അനുവദിച്ച മാർഗത്തിലൂടെ അത് പൂർത്തീകരിച്ചാൽ കാന ലഹു അജിർ, അയാൾക്ക് പ്രതിഫലം ഉണ്ടാകും എന്ന് വിശ്വാസ മതങ്ങൾ മറുപടി പറഞ്ഞു കൊടുത്തു. നന്മയുടെ അറ്റമില്ലാത്ത വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അബൂ ദർ ഗിഫാരിയാണ് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ മുമ്പ് ചെറിയ രൂപത്തിൽ പറഞ്ഞതാണ്. സഹായിമാരുടെ നന്മ പഠിക്കാനും ചോദിച്ചറിയാനുള്ള ആവേശം ഈ ഹദീസിലൂടെ വളരെ വ്യക്തമാണ്. അവർ മനസ്സിലാക്കിയിരുന്നത് സമ്പന്നരായ ആളുകൾ, അവരിൽപ്പെട്ട സമ്പത്തില്ലാത്ത സഹായിമാരുടേതാണ് ഈ ചോദ്യം. അപ്പോൾ അവർ മനസ്സിലാക്കിയിരുന്നത് സമ്പന്നരായ ആളുകൾക്ക് നമ്മളെക്കാളും പ്രതിഫലം ലഭിക്കും, അവർ നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്യുന്നു, അതോടൊപ്പം ദരിദ്രർക്ക് കഴിയാത്ത സമ്പത്തിൽ നിന്നുള്ള ചെലവിടലും അവർ നടത്തുന്നുണ്ടല്ലോ. ഇതാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, പരാതിയായി അവർ പറയാൻ. അപ്പോൾ റസൂലുള്ള മറുപടി പറയാണ്: നിങ്ങൾക്കും അള്ളാഹു സദക്ക ചെയ്യുന്ന കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ സദക്ക എന്ന് പറയുന്നത് സഹാബിമാർ മനസ്സിലാക്കിയത് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ മാത്രമാണ് സദക്ക ചെയ്യുക, സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് മാത്രമാണ് സദക്ക ചെയ്യാൻ പറ്റുക എന്നാണ്. എന്നാൽ അതാണ് അതിൻ്റെ അടിത്തറ, ഒരാൾക്ക് സദക്ക ചെയ്യാൻ പറ്റിയ സമ്പത്ത് കൊടുത്തുകൊണ്ടാണ്, അതല്ലാത്തയും സദക്കകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിക്കാൻ. ധനം ചെലവഴിക്കാതെ തന്നെ സദക്ക ചെയ്ത പ്രതിഫലം ലഭിക്കും, അതെന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ, തസ്ബീഹിലൂടെയും അതേപോലെ തന്നെ അൽഹംദുലില്ലയും അള്ളാഹു അക്ബറും ഒക്കെ ചൊല്ലുന്നതിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹും ഒരാൾക്ക് സദക്ക ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ്. ഇതാണ് ഈ ദിക്റിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ സമ്പന്നരുടെ അതേ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളിൽ അവർ സമ്പന്നരായ ആളുകൾ ധർമ്മം ചെയ്തുകൊണ്ട് നേടുന്ന പ്രതിഫലം പോലെ അല്ലെങ്കിൽ അതിലേറെ തസ്ബീഹും തഹ്മീദും ഒക്കെ ചൊല്ലിക്കൊണ്ട് അതില്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുമെന്നാണ്. സമ്പന്നര് സമ്പത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് ലഭിക്കണമെങ്കിൽ തസ്ബീഹ് ചൊല്ലിയിരുന്നാൽ പറ്റൂലല്ലോ. അവരെന്ത് ചെയ്യണം? ആ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചോ അതല്ലെങ്കിൽ അത് വെട്ടിച്ചുരുക്കിയോ അവർ അവരുടെ പിന്നെ വ്യവസായ രംഗത്തേക്കോ അതല്ലെങ്കിൽ വ്യാപാര രംഗത്തേക്കോ പിന്നെ കൃഷി രംഗത്തേക്കോ ഒക്കെ തിരിയേണ്ടി വരും. അപ്പോൾ ഈ സംഗതികളിലേക്ക് അവർ തിരിയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ദരിദ്രരായ സഹായമാരെ സംബന്ധിച്ച് ദിക്കറുകളൊക്കെ പാലിക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ധർമ്മം ചെയ്യാൻ കാശുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ ചൊല്ലുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഹായിമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും. സദക്കയുടെ കാര്യം പറയുമ്പോൾ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് എത്തിയപ്പോൾ റസൂലുള്ള പറയുകയുണ്ടായി, ഉൽബത്ത് ബിൻ സെയ്ദ് എന്നായിരുന്നു ആ സഹാബിയുടെ പേര്. ഈ ഹദീസ് അത്ര പ്രധാനപ്പെട്ടതല്ല, പ്രബലമല്ല. പക്ഷേ അതിൽ പറയുന്ന ആശയം ഹദീസുകളോടൊക്കെ യോജിച്ചു വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് മാത്രം പറയാം, അല്ലെങ്കിൽ അതിൻ്റെ സനദ് വളരെ ദുർബലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങൾ കൊടുത്ത സദക്ക അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ സഹാബിമാർ കണ്ണിലേക്ക് നോക്കി, എന്താണ് അദ്ദേഹം കൊടുത്ത സദക്ക? വളരെ പരമദരിദ്രനായ സഹാബിയാണ്. അദ്ദേഹം നൽകിയ സദക്ക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അതിൽ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരമായാൽ അല്ലെങ്കിൽ രാവിലെയായാൽ അദ്ദേഹം പറയുമായിരുന്നു അത്രേ, അള്ളാഹുമ ഇന്നഹു ലൈസലീ മാലുൻ അതസദ്ദഖു ബിഹി, അള്ളാഹുവെ എൻ്റെ അടുക്കൽ ധർമ്മം ചെയ്യാൻ സമ്പത്തൊന്നുമില്ല. ഫയ്യുമാ റജുലു മിനൽ മുസ്ലിമീൻ നാലമിൻ ഇർദി ഷൈഅൻ ഫഹു അലൈഹി സദഖ, ഏതെങ്കിലും ഒരു വിശ്വാസിയായ മനുഷ്യൻ എന്നെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളിൽ നിന്ന് ഞാൻ പ്രതിക്രിയ സ്വീകരിക്കുകയില്ല, അതയാൾക്ക് സദക്കയാണ് എന്ന് പറയുമായിരുന്നു എന്നാണ്. എന്നെ ആരെങ്കിലും എൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിമിന് ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു, അയാൾക്ക് ഞാനിതാ സദക്കയായി വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ്. ഈ സദക്കയാണ് അള്ളാഹു സ്വീകരിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നതായി ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സദക്ക എന്ന് പറയുന്നത് സമ്പത്തിലൂടെ മാത്രമല്ല, മറിച്ച് തസ്ബീഹിലൂടെയും അതേപോലെ തന്നെ ദിക്കറുകളിലൂടെയും ചെയ്യാൻ പറ്റുന്നതാണ് എന്ന സത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചുരുങ്ങിയ വാചകങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് എത്രത്തോളം സദക്കയുണ്ട്? ദിക്കറുകൾ മാത്രമല്ല, അവൻ്റെ നിയ്യത്തിനനുസരിച്ച് അത് വർദ്ധിപ്പിക്കാം എന്ന് പറയാൻ റസൂലുള്ള പറഞ്ഞത് വഫി ബുദൈ അഹദിക്കും സദക്ക, നിങ്ങളുടെ വൈകാരികമായ ആവശ്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ പോലും ധർമ്മമുണ്ട് എന്നാണ്. അത് കേട്ടപ്പോൾ സഹായമാർ ചോദിച്ചു, അത്ഭുതത്തോടുകൂടി ചോദിക്കുകയുണ്ടായി, നമ്മുടെ വികാര പൂർത്തീകരണത്തിൽ എങ്ങനെയാണ് സദക്ക ഉണ്ടാവുക? അത് നമ്മൾക്ക് കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യ പൂർത്തീകരണം ഒരാൾ നടത്തുന്നതാണ്, അതിലും സദക്കയോ? അപ്പോൾ റസൂലുള്ളാഹിൻ്റെ തിരിച്ചുള്ള ചോദ്യം, അയാളത് തെറ്റായ മാർഗത്തിലൂടെ പിന്നെ പൂർത്തീകരിക്കാൻ ശ്രമിച്ചാൽ അതിനെയൊക്കെ ശിക്ഷ ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ഹലാലായ മാർഗത്തിലൂടെ അയാളത് ചെയ്താൽ അയാൾക്ക് പുണ്യവുമുണ്ട്. പക്ഷേ അതിനൊരു നിബന്ധന കൂടിയുണ്ട്, അയാളുടെ ഉദ്ദേശം ആ രൂപത്തിലായിരിക്കണം. ഹലാലായ മാർഗത്തിലൂടെ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റുന്നു എന്ന് അയാൾക്ക് നിയത്തുണ്ടാകുമ്പോഴാണ് അതിനുകൂടി പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നത്. ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ്. ഇവിടെ വികാരപൂർത്തീകരണത്തിൻ്റെ കാര്യം പറഞ്ഞു, അതല്ലാത്ത മനുഷ്യന്മാർ വെള്ളം കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ആരോഗ്യത്തിന് പിന്നെ ഉപകാരപ്പെടുന്ന വ്യായാമങ്ങൾ ചെയ്യുന്നത്, അതൊക്കെ പ്രതിഫലമുള്ളതായി മാറും. അതൊക്കെ ദുര്യവിയായ കാര്യങ്ങളാണ്. എങ്ങനെയാണ് അതിന് പ്രതിഫലം ലഭിക്കുക? അയാൾ നിയത്ത് നന്നാക്കിയാൽ മതി. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്, എന്തിനു വേണ്ടി? എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ആരോഗ്യം നിലനിർത്തിയാൽ മാത്രമേ എനിക്ക് നമസ്കരിക്കാനും അതേപോലെ തന്നെ ജോലി ചെയ്യാനും എൻ്റെ കുടുംബത്തിനെ പുലർത്താനും ഒക്കെ കഴിയുകയുള്ളൂ എന്നൊരാൾക്ക് നിയത്തുണ്ടെങ്കിൽ അയാൾക്ക് ആ ഭക്ഷണം കഴിച്ചതിന് പ്രതിഫലമുണ്ടാകും. ഞാനിപ്പോൾ സുഹൂർ അത്തായം കഴിക്കാൻ പോവാണ്, എന്തിനു വേണ്ടി? നാളെ നോമ്പ് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ അത്തായം അയാൾക്ക് ഒരു ഇബാദത്ത് പോലെ പ്രതിഫലമുള്ള കാര്യമായി മാറും. ഇതാണ് നിയത്തില്ലാതെ പ്രവർത്തിക്കുകയും നിയത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്തതിനുള്ള വ്യത്യാസം. അതുകൊണ്ട് സമ്പന്നർക്ക് മാത്രമല്ല ധർമ്മത്തിലൂടെ പ്രതിഫലം വാരിക്കൂട്ടാൻ കഴിയുക. സമ്പത്തില്ലാത്ത ദരിദ്രർക്ക് പോലും അവരുടെ ദിക്കറുകളിലൂടെയും തസ്ബീഹിലൂടെയും തഹ്ലീലിലൂടെയും ഒക്കെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒഴിവുവേളകളിൽ, ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത അവസരങ്ങളിൽ ഇങ്ങനെയുള്ള ദിക്കറുകളും തസ്ബീഹുകളും തഹ്ലീലുകളും ഒക്കെ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മളുടെ മീസാൻ വർദ്ധിക്കുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കണമെന്നാണ് ഉണർത്തുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒത്തുകൂടലിനെ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. واخر دعوانا الحمد لله رب العالمين. والسلام عليكم ورحمه الله.